ഇവിടെ വാർത്തകങ്ങളാണ്. ഒന്ന്, പ്രാദേ പ്രഥമയ അത്യാദയ ക്രാന്താദ്യർത്ഥ ദ്വിതീയ. സ്വാമിയുടെ ക്രാന്താദി അർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഗതാദി അർത്ഥങ്ങൾ, അത് പല ഏതൊക്കെ അർത്ഥങ്ങളാണ് അങ്ങനെ വരിക? അർത്ഥം പ്രയോഗത്തിൽ അങ്ങനെയാകും. അപ്പൊ അത് ഗതാദി, അതിനിങ്ങനെ ഗതാദി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അർത്ഥങ്ങൾ ഒരിടത്തും നിർദ്ദേശിച്ചിട്ടില്ല. ഇന്നതാണ് ഗതാദി അങ്ങനെ പറയുന്ന ഒരു സ്ഥലമില്ല. ശിഷ്ടപ്രയോഗം അനുസരിച്ച് എങ്ങനെയാണോ പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷെ പ്രാതി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ അർത്ഥം അവിടെയും പറഞ്ഞിട്ടില്ല. അവ്യയങ്ങൾ, സ്വരാദി നിപാതം അവ്യ എന്നുള്ളതിൽ ഓരോ അവ്യയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രാതിയിൽ അത് പറഞ്ഞിട്ടില്ല. ഇത് പ്രാതിയുടെ അർത്ഥമല്ല പറയുന്നത്. ആ ശബ്ദത്തിൽ സമസ്ത പദത്തിൽ ഏതർത്ഥത്തിലാണോ, പിന്നെ ഏതൊക്കെ അർത്ഥങ്ങളാണോ ഉള്ളത്, ആ അർത്ഥത്തിൽ പ്രാതികൾ ഉപയോഗിച്ചിരിക്കുന്നു. അത് ഏതർത്ഥം എന്നുള്ള ശബ്ദം കണ്ടേ അറിയാൻ പറ്റും. നിശ്ചിതം എന്ന് പറഞ്ഞു, നിശ്ചിത രൂപണം എന്ന് പറഞ്ഞില്ലേ? നിരൂപണത്തിലെ നിശ്ചിതം രൂപണം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നിരൂപണം എന്നുള്ളതിന് നിശ്ചിതം രൂപണം, അതിൽ നിശ്ചിതം പ്രാതി അർത്ഥമാണോ ഗതാദി അർത്ഥമാണോ ഏതർത്ഥമാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പ്രാതി അർത്ഥം അല്ല ഗതാദി ഗതാദി അർത്ഥം. അത് നമ്മൾ വിഗ്രഹിക്കുന്ന എങ്ങനെയെന്ന് നോക്കണം. ഇവിടെ ഗതാദി എന്ന് പറയുന്നതിന് എന്താ കാരണം? ഒരു ഉദാഹരണത്തെ എടുത്തു ആദ്യം എന്നാണ് പ്രാചാര്യ. പ്രാചാര്യത്തിൽ എങ്ങനെയാ സമാസം വന്നിരിക്കുന്നത്? അപ്പോൾ അതിൽ എന്താണ് ഗത വന്നു. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യണം എന്നുള്ളതിനാണ് എന്താ പറഞ്ഞത്, ഗതാദി എന്ന് പറഞ്ഞു. അടുത്ത് വേറൊരു ഉദാഹരണം കൊടുത്ത് എന്താണ്, അതിക്രാന്തോ മാല. അപ്പോ ക്രാന്ത എന്ന് പറയുന്ന ഒരർത്ഥം കിട്ടി. അതനുസരിച്ച് ആ രൂപത്തിനനുസരിച്ചാണ് വാർത്തകത്തെ ഉണ്ടാക്കിയത്. അതിക്രാന്ത ശബ്ദത്തിൽ എങ്ങനെയാണോ സമാസം വന്നിരിക്കുന്നത് അതുപോലെ ഇനിയും വരണം. അപ്പൊ അതിക്രാന്തത്തിൽ എന്താ അർത്ഥം? ക്രാന്താർത്ഥം. അപ്പൊ ഇതുപോലെയുള്ള സമാസങ്ങൾ വരുന്നിടത്ത് വേറെ അർത്ഥത്തെയും കണ്ടെത്തിക്കോണം. ശബ്ദം എന്ന് പറയുന്നത് പ്രാതികളായിരിക്കും. അക്ഷം പ്രതികത, ഒരു ഉദാഹരണം. അവിടെ പ്രത്യക്ഷം പ്രതിഗത എന്നുള്ള അർത്ഥം. മുഖം അഭിഗത, അഭിമുഖ എന്നുവെച്ചാൽ മുഖത്തിന് നേരെ എന്നാണ് അഭിഗത. ഗത എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന് മാത്രം അങ്ങനെ അർത്ഥമുണ്ട്. പക്ഷെ അഭിയുടെ ചേരുമ്പോൾ എന്ത് വരുന്നു? അഭിഗത. അപ്പോൾ അഭിഗത, മുഖം അഭിഗത, അഭിമുഖ. അപ്പോ ഇത് ക്രാന്താദിപ്പെടുന്നു. അത്യാദയ ക്രാന്താദിയുടെ ദ്വിതീയ. അപ്പൊ അത്യാദി എന്ന് പറയുന്നത് കൊണ്ട് ഏതിനെടുക്കാം? അഭിയെടുക്കാം, അഭിയെടുക്കാം. പിന്നെ ക്രാന്താദി എന്ന് പറയുന്നോണ്ട് എന്തിനെടുക്കാം? അഭിഗതാർത്ഥത്തെ എടുക്കാം. അഭിഗത എന്ന് പറഞ്ഞാൽ എതിരെ. അപ്പൊ അർത്ഥത്തെ തീരുമാനിക്കുന്നതും പ്രാതി ഉപസർഗങ്ങളെ തീരുമാനിക്കുന്നതെല്ലാം ആ ശബ്ദത്തെ കണ്ടിട്ടാണ്. ഏത് സിദ്ധമായ രൂപങ്ങളെ, കാരണം അതാണ് നിയമവും അടിസ്ഥാന നിയമം. അതാണ് എന്താണോ സിദ്ധമായ രൂപങ്ങൾക്ക് അനുസരിച്ചാണ് നിയമം, അല്ല നിയമങ്ങളിലൂടെ രൂപത്തെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നു. പ്രസിദ്ധമായ രൂപത്തിന് വേറെ തരത്തിലും വിഗ്രഹിച്ച് വേറൊരു നിയമം കൊണ്ടുവരാം. വരാം. ആ ദ്വിതീയ വിഗ്രഹിക്കുന്ന ചെടുത്ത് തൃതീയനും വിഗ്രഹിക്കാം. തൃതീയ വിഗ്രഹം അപ്പൊ അതല്ലേ ശബ്ദങ്ങൾക്ക് അർത്ഥ വ്യത്യാസം വരുന്നു. ഇത് തന്നെ ഇപ്പൊ പ്രത്യക്ഷം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം? അക്ഷിണി പ്രതി എന്ന് വിഗ്രഹിക്കുന്നു. അക്ഷിണി പ്രതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ രൂപം വരുന്നത് എങ്ങനെ? പ്രത്യക്ഷം. അപ്പൊ എങ്ങനെ സമാസം വരും? അക്ഷിണി പ്രതി എന്ന് വിഗ്രഹിച്ച അക്ഷിണി പ്രതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സമാസം വരും? എങ്ങനെ വരും? ഞാൻ വിഗ്രഹിച്ചു അക്ഷിണി പ്രതി. അങ്ങനെ എങ്ങനെ സമാസം വരുമെന്നാ ചോദിക്കുന്നു. വരത്തില്ല, കാരണം അക്ഷി ശബ്ദമാണ് അല്ലേ. സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? പ്രത്യ അക്ഷി എന്നിരിക്കും. പ്രത്യക്ഷം ഒന്നും അങ്ങനെ വരും. പ്രതി അവ്യയമായതുകൊണ്ട് അല്ല, നമുസഹത്തി വരാമല്ലോ. പ്രത്യക്ഷം അവീഭാവം തന്നെ വേണമെന്നില്ലല്ലോ. പറഞ്ഞില്ലേ അക്ഷം പ്രതിഗത പ്രത്യക്ഷ, അത് തന്നെ അക്ഷം പ്രതിഗതം എന്ന് വിവരിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷമായി. എന്തുകൊണ്ട്? വിശേഷത്തിനനുസരിച്ച് വരാം. ഞാൻ ചോദിക്കുന്ന അതല്ല. അക്ഷിണി പ്രതി എന്ന് വിവരിച്ച എങ്ങനെ സമാസം വരും എന്നാണ്. അത് സമാസം എങ്ങനെയെന്നാ ചോദിക്കുന്നു. അപ്പോ ലക്ഷണേന അഭിപ്രതി അഭിമുഖിയെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. അവീഭാവ സമാസം വരത്തുള്ളൂ. വന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷം എന്ന് പറഞ്ഞെങ്കിൽ അവിടെ എന്തു വരുന്നു? വന്നാ വരൂ. പ്രത്യക്ഷം എന്ന് വരൂ. പ്രത്യക്ഷം എന്ന് പറഞ്ഞെങ്കിൽ സൂത്രം അവീഭാവേ ശരത് പ്രവൃത്തിഭ്യ ടച്ച് വരുന്നു. പ്രതിപര സമാനഭ്യോ അഷ്ണ സമാസാന്തം വരുന്നു. ടച്ച് വരുന്നു. ടച്ച് വന്നു കഴിഞ്ഞാൽ എന്തുവരും? അടുത്ത സൂത്രം എസ്ലോപിച്ച് പ്രത്യക്ഷം വന്നു, നമസവും വന്നു, പ്രത്യക്ഷമെന്ന രൂപം വരുന്നു. അങ്ങനെ വരുന്നു. ഇനി അല്ലാതെയും വരാം. അക്ഷിണി അക്ഷിണി അക്ഷിണി പ്രതി എന്ന് വിഗ്രഹിക്കുന്നു. അങ്ങനെ വിഗ്രഹിച്ച അങ്ങനെ വരും. അക്ഷിണി അക്ഷിണി പ്രതി യഥാർത്ഥത്തിൽ വരും. വീപ്സ അവ്യവ്യക്തി സമയ സമൃദ്ധി ശ്രുതി അർത്ഥഭാവ അത്യയ അസമൃദ്ധി ശബ്ദ പ്രാദുർഭാവ യഥയുടെ അർത്ഥത്തിൽ വന്നു സമാസം വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അവീഭാവേ ശരത് പ്രവർത്തിപ്പിക്കുക ടച്ച് വരുന്നു. ടച്ച് വന്നിട്ട് എന്തുവരും? പ്രത്യക്ഷ പ്രത്യക്ഷം വന്നു. ഇത് രണ്ടും കൂടാതെ ഇനി വരാം. എന്താണോ അക്ഷം അക്ഷം പ്രതി എന്ന് വിഗ്രഹിക്കുന്നു. അക്ഷവും അക്ഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണെന്നും ഉണ്ട്. സമാസത്തിൽ വരുമ്പോൾ അതിന് ഇന്ദ്രിയം ഒന്നും അർത്ഥമുണ്ട്. എങ്ങനെ? അക്ഷിണി അക്ഷിണി പ്രതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസവൃത്തിയിൽ അവിടെ വീപ്സയിലല്ലേ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഒന്നും ഉള്ള അർത്ഥം വരും. അപ്പൊ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയം ഒന്നാണ്. കണ്ണെന്നുള്ളതല്ല, ഏത് ഇന്ദ്രിയത്തിന് വിഷയമായാലും എന്താണ്? പ്രത്യക്ഷമാണ്. കണ്ണിന് വിഷയം മാത്രമല്ല, ഇന്ദ്രിയാർത്ഥ സന്നിവേഷ ജന്യം ജ്ഞാനം പ്രത്യക്ഷം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. പ്രത്യക്ഷ ജ്ഞാനകരണം പ്രത്യക്ഷം അവിടെ ഒരു ഇന്ദ്രിയമാണോ? കണ്ണാണോ? അപ്പോ വൃത്തിയിൽ സമാസത്തിൽ വരുമ്പം അക്ഷിശബ്ദത്തിന് എന്തർത്ഥം വരും? ഇന്ദ്രിയാർത്ഥം വരും. വെറും അക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ്. പ്രത്യക്ഷത്തിനും മറ്റും വരുമ്പോൾ അക്ഷിശബ്ദത്തിന്റെ അർത്ഥം ഇന്ദ്രിയം. അപ്പോൾ അങ്ങനെയും വിഗ്രഹിക്കുന്നു. എങ്ങനെ? അക്ഷിണി പ്രതി എന്ന് പറയുന്നു പ്രത്യക്ഷം. അവിടെ അക്ഷിക്ക് ഇന്ദ്രിയം എന്നർത്ഥം കൊടുക്കാം, കണ്ണെന്ന് മാത്രമാണ്. അക്ഷിണി അക്ഷിണി പ്രതി അവിടെ എന്തർത്ഥം കൊടുക്കുന്നു? എന്തർത്ഥം കൊടുക്കും? ഇന്ദ്രിയാർത്ഥം കൊടുക്കും. അപ്പൊ പ്രത്യക്ഷ രൂപം വരുന്നു. അത് അങ്ങനെ അർത്ഥ എന്താണ് മീപ്സയിൽ സമാസം വരാം, അല്ലെങ്കിൽ ലക്ഷണ ഇത്തം ഭൂതാഖ്യാന ഭാഗ മീപ്സാസു പ്രതിപര്യണ കർമ്മപ്രേണി സഞ്ജമെന്ന് ദ്വിതീയ വന്ന് ലക്ഷണേന അഭിപ്രമി പ്രതിയാഭിമുഖ്യ സമാസം വന്ന് അങ്ങനെ സമാസം വന്നിട്ട് അങ്ങനെ വരാം. ഇനി അതിന് പകരം അക്ഷശബ്ദം ഉപയോഗിക്കാം. അക്ഷം അക്ഷം പ്രതി പ്രത്യക്ഷം. അവിടെ പിന്നെ സമാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അക്ഷശബ്ദാകാരാന്തമാണ്. അം വരുന്നു, പ്രത്യക്ഷം വരുന്നു. അവീഭാവ സമാസം വന്നു കഴിഞ്ഞാൽ സമാസത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അക്ഷമക്ഷം പ്രതി എന്ന് പറഞ്ഞാൽ സമാസാന്തം വരണോ? പിന്നെ സമാസം വരുന്നു, പ്രത്യക്ഷമൊന്നും വരുന്നു. സമാസാന്തം വേണ്ട. സമാസാന്തം എന്തുകൊണ്ടാവുന്നത്? എന്തിനാ വേണ്ടി വന്നത്? സമാസാന്തം വേണ്ടി വന്ന എന്തിനാ? എങ്ങനെ? ആ അക്ഷി എന്ന് പറയുന്നത് എന്തെന്തോ ശബ്ദമാണ്. അക്ഷി അക്ഷിണി അക്ഷീണി എന്തെന്തോണ്? ഏത് ഇക്കാരാന്തോ നകാരാന്തോ? ഇക്കാരാന്തമാണ്, നകാരാന്തോ അല്ല. നകാരം എങ്ങനെ വന്നു? നും വന്നിട്ടാണ്. നും വന്നപ്പോ നകാരാന്തമായി. അപ്പോ എന്തുവരുന്നു? അക്ഷി എന്ന് പറയുന്നതിനെ അകാരാന്തമാക്കുന്നതിനാണ് സമാസാന്തത്തിന്റെ ആവശ്യം വന്നത്. അക്ഷശബ്ദം അകാരാന്തമാണ്, അതിന് പിന്നെ സമാസത്തിന്റെ ആവശ്യം ഇല്ല. അതിനും പ്രത്യക്ഷം വരിക. അപ്പോ അതിനെങ്ങനെ അറിയുന്നു? അത് അവ്യഭാവമായിരിക്കും, അത് നമുസകമായിരിക്കും. ഇനി തത്പുരുഷനിലേക്ക് വരുമ്പോ എന്ന് പറയുന്നു, അവിടെ അക്ഷിശബ്ദമല്ല, അക്ഷം പ്രതിഗത പ്രതിഗത അക്ഷത്തിന് നേരെ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ എന്തുവരുന്നു? ആ വിഗ്രഹത്തിന് വ്യത്യാസമുണ്ട്. പ്രത്യക്ഷം, സമക്ഷം, അന്വേഷം അമ്യഭാവത്തിൽ പഠിച്ചാണ്. സമക്ഷം എന്ന് പറഞ്ഞാൽ അക്ഷണോർ യോഗ്യം. യോഗ്യാർത്ഥത്തിൽ സമാസം വന്ന് ടച്ച് വന്ന് സമക്ഷം എന്ന് വരും. അന്വേഷം അക്ഷണോഹോ പശ്ചാത്, അവിടെയൊക്കെ കണ്ണെന്നുള്ള അർത്ഥത്തിലാണ്. അവിടെയൊക്കെ സമാസം വന്നിട്ട് എന്തുവരും? സമക്ഷം അന്വേഷം. അത് തന്നെ തത്പുരുഷനിലും വരും. തത്പുരുഷന് വരുമ്പോ എന്ത് വരുന്നു? പ്രത്യക്ഷം നടത്ത് പ്രതിഗതാർത്ഥത്തിൽ വരും. സമക്ഷം എന്ന് പറയുന്നത് സംഗതം എന്നുള്ള അർത്ഥം വരും. സംഗത സംഗത അക്ഷം സംഗത സമക്ഷം, അല്ലെങ്കിൽ അക്ഷം സംഗതം, അങ്ങനെയൊക്കെ വരാം. മനസ്സിലാകുന്നുണ്ടോ? അക്ഷം സംഗത അക്ഷത്തിനോട് ചേർന്നിരിക്കും, സംഗതമായിരിക്കുന്നതാണ് സമക്ഷം. സമക്ഷത്തിലുള്ളതെന്ന് വെച്ചാൽ തന്റെ സാന്നിധ്യത്തിലുള്ളതെന്നുള്ളതല്ലേ? അപ്പൊ അക്ഷത്തിനോട് ചേർന്നിരിക്കുന്നതല്ലേ സമക്ഷം? അക്ഷം സംഗത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കും. അക്ഷം അക്ഷിശബ്ദമല്ല അവിടെ. അക്ഷിശബ്ദമാണെങ്കിൽ സമക്ഷം എന്ന് ഉപസിദ്ധിക്കത്തില്ല. തത്പുരുഷന് സമാസാന്തം വേണം. അവിടെ സമാസാന്തം വിധിച്ചിട്ടില്ല. അപ്പൊ അക്ഷശബ്ദത്തെ എടുക്കും. അക്ഷം അക്ഷം സംഗത. അപ്പോ അവിടെ എന്ത് വരുന്നു? അത്യാദയ ക്രാന്താദ്യർത്ഥെ. ആ ക്രാന്താദി അർത്ഥത്തിൽ നമ്മൾ സംഗതാർത്ഥത്തെ എടുത്തു. അത്യാദികളിൽ ഏതിനെടുത്തു? സം. അത് അത്യാദിപ്പെടുന്നതാണോ? ആണോ? അല്ല. എന്തുകൊണ്ട്? പ്രപര അത് സമാണ് വരുന്നത്, ഒടുവിലാണ് അതി വരുന്നത്. പക്ഷെ ഇവിടെ അത്യാദി എന്ന് പറയുന്നതുകൊണ്ട് പ്രകാര അർത്ഥത്തിൽ എടുത്തുകൊണ്ട് ഏതിനെടുക്കാം? സമ്മിനെ എടുക്കാം. പ്രകൃതി അർത്ഥത്തിലല്ല, അതാണ് അതിന്റെ പ്രയോജനം. അപ്പോ അത്യാദയ ക്രാന്താദ്യർത്ഥേ ദ്വിതീയ അത്യാദി എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ എടുത്തു സം ക്രാന്താർത്ഥത്തിന് പോലെ എന്തർത്ഥം എടുത്തു സംഗതാർത്ഥം ദ്വിതീയാന്തമായിട്ട് തന്നെ എടുത്തു അക്ഷം അങ്ങനെ പറയാം അക്ഷം പ്രതിഗത പ്രത്യക്ഷം പ്രതിഗത എന്ന് വെച്ചാൽ നേർക്ക് വന്നത് പ്രതി എന്ന് വെച്ചു കഴിഞ്ഞാൽ അഭിമുഖം അക്ഷത്തിൽ പോകുന്നത് സഞ്ചരിക്കുന്നത് വന്നത് എന്നൊക്കെയുള്ള അർത്ഥം പ്രതിഗതമായത് അക്ഷത്തിന് നേരെ വരുന്നതാണ് എന്ത് പ്രത്യക്ഷം പ്രതിഗതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി അക്ഷം പ്രതിഗത പ്രത്യക്ഷ അക്ഷം പ്രതിഗതം പ്രത്യക്ഷം അതായത് അക്ഷം പ്രതിഗത അക്ഷം എന്ന് പറയുന്ന ദ്വിതീയാന്തമായി പിന്നെ വരുന്നത് ക്രാന്താദി അർത്ഥത്തിന് നമ്മൾ ഉപയോഗിച്ചാണ് പ്രതിഗത അപ്പൊ ഈ പ്രതിഗത എന്ന് പറയുന്നത് മറ്റെന്തോ അതിന്റെ വിശേഷണമാണ് അക്ഷം പ്രതിഗത വിഷയ എന്നാണ് അക്ഷം പ്രതിഗത വിഷയ വിഷയശബ്ദം പുല്ലിംഗമാണ് അതുകൊണ്ട് എന്ത് പറഞ്ഞു അക്ഷം പ്രതിഗത എന്ന് വിഗ്രഹിച്ചു ഇനി ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് വരണം അത് എന്തുകൊണ്ട് ഇവിടെ പരവലിംഗം തത്വഷയോ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നില്ല പിന്നെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് ദിഗുപ്രാപ്താപന്ന അലംപൂർവ ഗതി സമാസേഷു പ്രതിഷേധോ വക്തവ്യ അത് പ്രവർത്തിച്ചു അപ്പൊ വിശേഷ്യത്തിനനുസരിച്ചാണ് രൂപം വരേണ്ടത് നമ്മൾ വിഗ്രഹിക്കുമ്പോഴും ആ വിശേഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വിഗ്രഹിക്കുന്നത് വിഷയ എന്ന് പറയുന്ന വിശേഷ്യത്തെ കണ്ടുകൊണ്ടാണ് വിഗ്രഹിക്കുന്നത് അതിൽ ദ്വിതീയാന്തവുമായിട്ടാണ് സമാസം വരേണ്ടത് അതുകൊണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല എങ്ങനെ അക്ഷം പ്രതിഗത വിഷയ പക്ഷെ പ്രതിഗതയെ മാറ്റാം എങ്ങനെ അക്ഷം പ്രതിഗതേന എന്തായിരിക്കും അന്യപദാർത്ഥം വിഷയേന അക്ഷം പ്രതിഗതായ പ്രത്യക്ഷായ വിഷയായ അക്ഷം പ്രതിഗതാത് വിഷയാത് പ്രത്യക്ഷാത് വിഷയാത് അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു പ്രതിഗത വെച്ചിട്ടാണ് അത് എന്തിന്റെ വിശേഷണമായി സമസ്തപദം വരുന്നു നമ്മൾ മനസ്സിലാക്കും അതൊക്കെ അർത്ഥത്തിൽ നിന്ന് കിട്ടുന്നതാണ് അതാ പറയുന്നത് ആ ശബ്ദം കാണുമ്പോൾ അർത്ഥത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ വിഗ്രഹിക്കുന്നു ഇതെല്ലാം പദങ്ങളുമായിട്ടുള്ള പരിചയം പ്രയോഗവുമായിട്ടുള്ള പരിചയം അർത്ഥവുമായിട്ടുള്ള പരിചയം ഇതെല്ലാം കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് പക്ഷം എന്നുള്ളതിന് മാറ്റമില്ല കാരണം ദ്വിതീയാന്തവുമായിട്ടാണ് സമാസം വരുന്നത് പ്രതിഗത വന്നു സമാസം വന്നു എന്തുവരുന്നു ഏകവിഭക്തിജ അപൂർവ നിപാതേ ഉപസർജ്ജന സംജ്ഞ ഏതിനെ വരത്തുള്ളൂ അക്ഷത്തിനെ വരത്തുള്ളൂ പ്രതിക വരുമോ ഇല്ല ഇവിടെ പിന്നെ അത് വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇവിടെ വന്നിട്ട് ഉപസർജന സംജ്ഞ വന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്താ പ്രയോജനം വരേണ്ടത് സൂത്രം ഒരു സ്ത്രീ ഒരു ഉപസർജനസ്യ ഇവിടെ ഹ്രസ്വം വരുമോ വരുമോ വരത്തില്ലേ വരാം വരുന്നോണ്ട് ആർക്കും തടയാൻ പറ്റില്ല ഇല്ല അങ്ങനെ ഇവിടെ പ്രവർത്തിക്കത്തില്ല ഇവിടെ ഗോശബ്ദമില്ല സ്ത്രീ പ്രത്യാന്തമല്ല സ്ത്രീ പ്രത്യാന്തമല്ലാത്തതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല സ്ത്രീ പ്രത്യാന്തമാണെങ്കിൽ വരാം ഇവിടെ വരത്തില്ല സ്ത്രീ പ്രത്യാന്തമാണെങ്കിൽ വരാം ഇവിടെ അക്ഷരശബ്ദ സ്ത്രീ പ്രത്യാന്തമല്ല അതുകൊണ്ട് വരുന്നില്ല അപ്പൊ എങ്ങനെയിരിക്കുന്നു പ്രതി അക്ഷന്നിരിക്കുന്നു അപ്പോ പ്രതിയെ പൂർവ്വനിപാതം ചെയ്യുന്നു എന്തുകൊണ്ട് പ്രാദേഹ അല്ലെങ്കിൽ കുഗതി പ്രാദേഹ രണ്ടായാലും ശരി തന്നെ കുഗതി പ്രാദയിലെ പ്രാദയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂത്രമാണ്, സൂത്രത്തിന്റെ പ്രയോഗോപാധികളെ കാണിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പ്രഥമാ നിർദ്ദിഷ്ടം എന്ന് പറയുന്ന സൂത്രം തന്നെ അതിന്റെ അർത്ഥങ്ങൾ എങ്ങനെ വരാമെന്നുള്ളതിന് വേണ്ടി കാണിക്കുന്നതാണ് വാർത്തകം. അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വാർത്തകം എന്ന് പറയുന്നത് സമാസത്തെ വിധിക്കുകയല്ല ചെയ്യുന്നത്, പ്രയോഗ ഉപാധികളെ കാണിക്കണം എന്ന് വെച്ചാൽ ഏതർത്ഥത്തിൽ പ്രാതികൾ സമാസിക്കുന്നു എന്ന് കാണിക്കുന്നു. അപ്പൊ സാറിന് സമാസം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഭൂഗതി പ്രാതിയ പ്രാതി സമാസം, വ്യാഖ്യാനങ്ങളിലൊക്കെ പ്രാതി സമാസം എന്ന് എഴുതും. അപ്പോ പ്രതിഗത അക്ഷ എന്ന് പറഞ്ഞു ഇവിടെ. അപ്പോ ഇവിടെ വിഷയഹയാണ്. അപ്പോ പ്രതി അക്ഷ വിഷയത്തിനനുസരിച്ച് എന്ത് തോന്നുന്നു? പ്രത്യക്ഷ അക്ഷിശബ്ദമാണെങ്കിൽ ഇത് വരുമോ? വരുമോ? അക്ഷിശബ്ദമാണെങ്കിൽ പ്രത്യക്ഷ എന്ന രൂപം വരുമോ? പ്രത്യക്ഷം എന്ന് വരും. പ്രത്യക്ഷം എന്ന് വരും. പ്രത്യക്ഷ എന്ന് ഇവിടെ പ്രാതി സമാസം വരുമോ? ഇല്ല. ഇല്ല, അഭിഭാവനാണ് പ്രത്യക്ഷ എന്ന് പറഞ്ഞു. പ്രത്യക്ഷ എന്ന് പറയുന്നത് ഇവിടെ അക്ഷിശബ്ദമാണെങ്കിൽ ചോദ്യം ഇതാണ്, പ്രത്യക്ഷ എന്ന രൂപം കിട്ടുമോ? എങ്ങനെ? രൂപം എങ്ങനെ വരും? അതെങ്ങനെ പ്രത്യക്ഷം വന്നു? പ്രത്യക്ഷി എങ്ങനെ പ്രത്യക്ഷമായി? അക്ഷി ശബ്ദം നമസ്കലിംഗമാണ്. അക്ഷി ശബ്ദം സ്ത്രീലിംഗമാണ്. അക്ഷി എന്ന് പറയുന്ന ശബ്ദം, ശരി അങ്ങനെ വയ്ക്കുക, അക്ഷി എന്ന് പറയുന്ന ശബ്ദം നമസ്കലിംഗം. അത് പുല്ലിംഗമായാൽ അക്ഷമാകണമെങ്കിൽ എങ്ങനെയാകും? അക്ഷി അക്ഷമായി മാറുന്ന എങ്ങനെ? ഏത് സമാസാന്തം? അക്ഷി അക്ഷമാകുന്നതിന് സൂത്രമില്ല. സൂത്രം വരണമെങ്കിൽ എന്ത് വേണം? സമാസാന്തം വിധിച്ചിട്ട് എസ് എതിച്ച ഇകാരത്തെ ലോപിപ്പിക്കണം. അതിനിവിടെ സമാസാന്തമില്ല. അതുകൊണ്ട് അക്ഷിശബ്ദമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷ എന്ന് വരത്തില്ല. അക്ഷശബ്ദമായിട്ട് തന്നെ വരണം. അക്ഷശബ്ദമായിട്ട് വരുമ്പോൾ എന്ത് വരുന്നു? പ്രത്യക്ഷം വന്ന് സ്വാദുത്പത്തി പ്രത്യക്ഷ എന്ന് വരുന്നു. ഇനി പറയുന്ന എന്താണോ അക്ഷം പ്രതിഗതം, എന്താണ് പുഷ്പം? അക്ഷത്തിന് പ്രത്യക്ഷം എന്താണ്? ഇവിടെ പുഷ്പമാണ്. അക്ഷം പ്രതിഗതം എന്ന് വിവരിക്കുന്നു. അപ്പൊ ആ അർത്ഥത്തെ പറയുന്ന ആ ശബ്ദത്തിൽ നമുക്ക് മനസ്സിലാക്കാം അന്യപദാർത്ഥം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അവിടെ എന്ത് വരുന്നു? നംസവും വരുന്നു. അപ്പൊ ബാക്കി പ്രക്രിയക്ക് ഇതുപോലെ തന്നെ പ്രതി അക്ഷാന്നിരിക്കുന്നു, സമാസം വന്നു, പ്രതിയെ പൂർവ്വനിപാതം ചെയ്തു, പ്രതി അക്ഷശബ്ദം വന്നു, പ്രത്യക്ഷ ശബ്ദം വന്നു. ശബ്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ നമസ്സുമായോണ്ട് എന്തുവരും? അതോ അം വന്നിട്ട് പ്രത്യക്ഷം വന്നു. പ്രത്യക്ഷം പുഷ്പം, പ്രത്യക്ഷ വിഷയക, മറ്റ് ശബ്ദങ്ങൾക്കനുസരിച്ച് രൂപം മാറും. അക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദം പിന്നെ പ്രത്യക്ഷം എന്നിങ്ങനെ രൂപം വരും. നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യക്ഷ രൂപം അങ്ങനെ കിട്ടുമെന്നാണ്. കർമ്മധാര സമാസത്തിൽ പ്രത്യക്ഷ രൂപം അങ്ങനെ സിദ്ധിക്കും എന്നുള്ളതാണ്. അക്ഷി ശബ്ദമാണെങ്കിൽ എങ്ങനെ വരും? പ്രതിഗതഃ അക്ഷി വിഷയഃ എന്ന് പറഞ്ഞാലും പ്രത്യക്ഷരൂപം സമാസത്തിലൂടെ എങ്ങനെ കിട്ടുമെന്നാണ്, വിഗ്രഹിക്കുന്ന എങ്ങനെയെന്നല്ല. സമാസത്തിൽ പ്രത്യക്ഷ എന്നുള്ള രൂപം തത്പുരുഷനിൽ എങ്ങനെ വരും? ആ അതേ വരൂ. അത് വരുമോ? അക്ഷിയാണെങ്കിൽ പ്രത്യക്ഷമൊന്നും വരുമോ? ഇല്ല, വരത്തില്ല. എന്തുകൊണ്ട്? അക്ഷി എന്ന് പറയുന്നത് ഇകാരാന്തമാണ്. നമുക്ക് വേണ്ട എന്താണ്? പ്രത്യക്ഷ അകാരാന്തമാണ്. അക്ഷി ശബ്ദം എന്താണ്? ഇകാരാന്തമാണ്. പ്രത്യക്ഷ ശബ്ദം എന്താണ്? അകാരാന്തം. അക്ഷി ശബ്ദത്തിൽ നിന്ന് പ്രത്യക്ഷ ശബ്ദം ഉണ്ടാകത്തില്ല, അക്ഷശബ്ദത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും സമാസാന്തം വേണം. അതുകൊണ്ടോന്നി നമ്മൾ പഠിക്കണം. ഋക്കുരബ്ദൂപഥാനക്ഷേ സൂത്രങ്ങളൊക്കെ വരും, അതൊക്കെ വേറെ. നമ്മൾ പഠിച്ചിടത്തോളം എന്താണ് അങ്ങനെ രൂപം വരത്തില്ല. അക്ഷിക്ക് പ്രതിഗതമായത് അർത്ഥത്തിലെന്താണോ പ്രത്യക്ഷമേ അക്ഷിക്ക് പ്രതിഗതമായ വിഷയം എന്ന് വരുന്നത് വിഷയ പുല്ലിംഗമായ വിശേഷ്യം പുല്ലിംഗമായാലും അക്ഷിശബ്ദമായത് കൊണ്ട് ഇത് ലൗകത്തിലെ വരുന്ന അക്ഷിശബ്ദം ഇല്ലല്ലോ ഇവിടെ. പ്രതിഗത അക്ഷി എന്ന് വിഗ്രഹവാക്യം നമ്മള് അങ്ങനെ വിഗ്രഹം വരില്ലല്ലോ. രൂപം ഏതാണോ പ്രത്യക്ഷ, അതിന് അക്ഷി എന്ന് വിഗ്രഹിക്കാൻ പറ്റില്ല എന്നാ പറയുന്നു. രൂപം എങ്ങനെ ശ്രദ്ധിക്കും എന്നാ ചിന്തിക്കുന്നു. ആ ശബ്ദങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർക്കുമെന്നില്ല, പ്രത്യക്ഷ ശബ്ദം എങ്ങനെ ശ്രദ്ധിക്കും അതാണ്. അപ്പോ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പ്രത്യക്ഷ ശബ്ദം വരണമെങ്കിൽ എന്ത് വേണം? അക്ഷശബ്ദം തന്നെ വേണം. അക്ഷശബ്ദമാണെങ്കിൽ പ്രത്യക്ഷം ഉണ്ടാകത്തില്ല. ഏത് പ്രത്യക്ഷ എന്നും പറയാം. അക്ഷശബ്ദം അകാരാന്തമായതുകൊണ്ട് അത് സമക്ഷം അന്വക്ഷം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ മനസ്സിലാക്കാം. ഈ ശബ്ദങ്ങളെല്ലാം തന്നെ പ്രാതിസമാസത്തിൽ വന്നു കഴിഞ്ഞാൽ മൂന്ന് ലിംഗത്തിലും വരും. അമ്പീയഭാവങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നപുംസകത്തിൽ മാത്രം വരും. അമ്പീയവുമായിരിക്കും, രൂപ വ്യത്യാസം വരില്ല. വരുന്ന ഇതാണ് അമ്പീഭാവത് അത്വം പഞ്ചമ്യഹ ത്രിയാ സപ്തമ്യോർ ബഹുളം. ആ മാറ്റമല്ലാതെ വേറെ ഒരിടത്തും മാറ്റം വരത്തില്ല. അപ്പോ ഒരു നഗരത്തിനെ കുറിച്ച് പ്രത്യക്ഷം നഗരി എന്ന് പറയാമോ? പ്രത്യക്ഷം നഗരി എന്ന് പറയാമോ? ശ്രീലിംഗത്തിൽ അമ്പീയമാണെങ്കിൽ പ്രയോഗിക്കാം. അമ്പീയമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രയോഗിക്കാം. പ്രത്യക്ഷം അമ്പീയം ഉണ്ടല്ലോ എന്നാണ്. അതുകൊണ്ടല്ലേ കവികളെല്ലാം ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്നത്. പ്രതി പ്രതി കേട്ടില്ല, മുഴുവൻ കേട്ടില്ല. പ്രതിവർഷം വചനം, പ്രതിവചനം സമാധാനം എന്നുള്ള ഉത്തരത്തിൽ വചനം എന്ന് പറയുന്നത് എന്താണ് അവിടെ പറയുന്നത്? പിന്നെ വചനം, വചനം എന്ന് പറയുന്നത് നമസ്വലിംഗമാണ്. പ്രതിവചനം, ഇപ്പൊ വചനം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്നാണ്. പിന്നെ പ്രതിവചനം എന്ന് പറയുമ്പോൾ സമാധാനം. ഇപ്പൊ സമാധാനം എന്ന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനെ വിഗ്രഹിക്കണം. അപ്പോ അത് ഇവിടെ പ്രതിയാണല്ലോ. അപ്പൊ പ്രതി ചേർത്ത് നമുക്ക് വിഗ്രഹിക്കണം. അപ്പോ ഇപ്പോ പ്രതിപ്രാപ്തം എന്ന് വേണമെങ്കിൽ വിഗ്രഹിക്കാം. വചനം പകരം കിട്ടിയത്, പ്രത്യാഗതം വചനം. പ്രതിഗതം എന്ന് പറയുക അതിന്റെ അർത്ഥം ആഗതം എന്നാണ്. തിരിച്ചു വന്നത്. പക്ഷെ അത് പ്രതി ചേർത്ത് പറയുന്നത് കാരണം അവിടെ പ്രതിയുമായിട്ടാണ് സമാസം വന്നിരിക്കുന്നത്. പ്രതിയുമായിട്ട് സമാസം വന്നതുകൊണ്ടാണ് പ്രതിയുടെ അർത്ഥം പറയുമ്പോൾ ചേർക്കുന്നത്. അപ്പൊ ഇന്നതേ പറയാവുന്നില്ല, ആ അർത്ഥം കിട്ടത്തക്ക രീതിയിൽ പ്രതിയോട് മറ്റൊരു ശബ്ദം ഉപയോഗിച്ചിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥം തോന്നണം എന്നതാണെന്ന്. അപ്പൊ പ്രത്യാഗതം വചനം എന്ന് പറയാം. സമാസം വന്നു കഴിഞ്ഞാൽ എന്തോരും പ്രതി വചനം. അങ്ങനെ വരുന്നു. വിഗതം അർത്ഥ വ്യർത്ഥ, അർത്ഥമില്ലാത്തത്. വ്യർത്ഥ എന്ന് വരും. ദ്വിതീയ എന്തുകൊണ്ട് സമാസം വരുന്നു? വിഗതം വിഗത അർത്ഥ വ്യർത്ഥ, വിഗതം അർത്ഥം വ്യർത്ഥം. വ്യർത്ഥ എന്നും വ്യർത്ഥമെന്നും പറയാമല്ലോ. അപ്പൊ അർത്ഥം എന്ന് പറയുന്ന ദ്വിതീയാന്തമായിട്ട് സമാസം വരുന്നത് എങ്ങനെ? ദ്വിതീയ, അതുകൊണ്ട് അത് അർത്ഥം തന്നെ ആയിരിക്കും. പക്ഷെ വിഗത അർത്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വ്യർത്ഥ എന്ന് വരുന്നു. വ്യർത്ഥ ശബ്ദ എന്ന് വരും. ആ സമയം അങ്ങനെ പറയുന്നു, വിഗതം അർത്ഥം. വിഗതം എന്ന് പറയുന്നത് എന്താണോ? നംസകമാണോ? അർത്ഥം തിരിയാന്തമാണോ? അപ്പൊ എന്തോരും വ്യർത്ഥം വചഃ, വചഃ നംസലിംഗമാണ്. വചസ്സിന്റെ വിശേഷമായി പറഞ്ഞപ്പോൾ എന്തായി? വ്യർത്ഥം വചഃ. അങ്ങനെ വരുന്നു. അങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അവിടെ വിഗതം എന്ന് ഉപയോഗിക്കാൻ കാരണം എന്തുകൊണ്ട്? ഗതശബ്ദം ഉപയോഗിക്കാൻ കാരണം അത്യാദയ ക്രാന്താദ്യർത്ഥേ ദ്വിതീയ. അത് വന്നുണ്ട്. ഇപ്പോ ഇത് തന്നെ പറയാം. എന്താണോ അർത്ഥേന വിഗതം എന്ന് വിഗ്രഹിക്കാം. അവാദയ കുഷ്ഠാദ്യർത്ഥ തൃതീയ. അർത്ഥേന വിഗതം, അതിന്റെ അർത്ഥം ഇത് തന്നെ, അർത്ഥരഹിതം. അങ്ങനെ വിഗ്രഹിക്കാം. അർത്ഥേന വിഗത വ്യർത്ഥ, അർത്ഥേന വിഗതം വ്യർത്ഥം. അത് ദ്വിതീയാന്തത്തിൽ തന്നെ വരണമെന്നില്ല. അർത്ഥേന വിഗത എന്ന് പറഞ്ഞാൽ അർത്ഥരഹിതം എന്നല്ലേ അർത്ഥം. അർത്ഥം എന്ന് പറയുന്നത് ആ ശബ്ദത്തിന്റെ അർത്ഥം ഇത് കണ്ടുകൊണ്ടല്ലേ പറയുന്നത്? അർത്ഥത്തെ കണ്ടുകൊണ്ടല്ലേ വിഗ്രഹിക്കുന്നു? ഈ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ വിഗ്രഹിക്കുന്നു? ആ ശബ്ദത്തിന്റെ അർത്ഥം നമുക്കറിയാം. നിർവാതം എന്ന് പറയുന്നു. നിർവാത, നിർവാതം എന്ന് പറയുന്നു. അങ്ങനെ വിഗ്രഹിക്കുന്നു. കാറ്റില്ലാതായത് എന്തേ? അങ്ങനെ പറയാം. നിർഗതം വാതേന, വാതേന നിർഗതം. വാതം നിർഗതം എന്നും പറയാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ അർത്ഥം കിട്ടുന്നുണ്ടല്ലോ. വാതം ഇല്ലാത്തത് അല്ല. വാതേന നിർഗതം അങ്ങനെയും പറയാം. വാതാ നിർഗതം പഞ്ചമീനും പറയാം. അർത്ഥമൊന്നും തന്നെ വ്യത്യാസം വരുന്നില്ല. വാതാത് നിർഗത ഗൃഹ എന്ന് പറയുന്നു. ഗൃഹം വീട്, നിർവാതമായ വീട്, കാറ്റില്ലാത്ത വീട്. അങ്ങനെയൊക്കെ വിഗ്രഹിക്കാം. നിവാതം എന്ന് പറയുമ്പോൾ അപ്പൊ ഈ വിസർഗം ഇല്ലാതെ ഈ രേഖ ഇല്ലാതെ ഉപയോഗിക്കുന്നില്ലേ? നിവാദം എന്തിനാ പറയുന്നു? നിർവാദം എപ്പോഴും വിശേഷണമാണ്, വാദരഹിതം. എന്ത് ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക, ആ സ്ഥലം അപ്പൊ വിശേഷമായി. അപ്പൊ നിവാദസ്ഥോ എന്ന് പറയുന്നു, നിവാദസ്ഥോ എന്നുള്ള യഥാദീപോ നിവാദസ്ഥോ എന്ന് പറയുന്നത് അത് നിർവാദമല്ല. അതെ, അപ്പൊ അത് വേറെ തരത്തിൽ വിൽക്കുന്നു. അവിടെ നിസ് നിരൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലേ? എങ്ങനെയാണ് നിവാദസ്ഥ എന്നുള്ളതില്? നിവാദ, ആ അത് നീ നിരല്ല. ഇത് നിർ ഉപയോഗിച്ചാ ഞാൻ പറഞ്ഞത്, അത് നീയാണ്. അർത്ഥം ഇതുതന്നെ, അർത്ഥം ഇത് തന്നെ വരും. നിർവാതം, നിർവാത, വിശേഷത്തിനനുസരിച്ച് നിർവാത എന്നോ നിർവാതമെന്നോ ഗ്രഹ ആണെങ്കിൽ നിർവാത എന്ന് വരും. പ്രാതിയിൽ നീ വരുന്നുണ്ടോ? എങ്ങനെ? അപ്പൊ അത് നോക്കണം. പ്രാതിയിൽ നിസ് നിർ, അത് കഴിഞ്ഞ് മുമ്പോട്ട് പറഞ്ഞു നോക്കിയേ. ബിയാങ് ബിയാങ് എന്നെ കൂടെ പറഞ്ഞ് തെറ്റിക്കരുത്. ഉണ്ടോ ഇല്ലയോ? പിന്നെ ഇത് തന്നെ നിഷേധാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇതല്ല, ഇല്ല അഭാവത്ത് കാണിക്കാൻ വേണ്ടി മക്ഷി കാണാം, അഭാവ നിർമക്ഷികമൊന്നും ഉപയോഗിച്ചില്ലേ. ഇതൊക്കെ പ്രാതി സമാസത്തിൽപ്പെടുന്നതാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് ശബ്ദം കിട്ടും. അവിടെ നമ്മുടെ യുക്തി ഉപയോഗിച്ച് സമാസം ചെയ്യുക. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇതൊക്കെ പ്രാതി സമാസമാണ് പൊതുവെ. പിന്നെ ചിലത് അവീഭവ സമാസം വരും അഭാവാർത്ഥത്തിൽ. നിർവാതം അത് അവ്യയമാണെങ്കിൽ മനസ്സിലായ ഗുണം എന്താണ്? വാദസ്യ അഭാവ, അതിനെ പറയണം. വാദാഭാവത്തെ കുറിച്ച് പറയണം നിർവാത എന്ന് പറയും. അത് എങ്ങനെയാണ് പ്രയോഗം പിന്നെ നോക്കണം. ഇപ്പൊ ഈ വിശേഷണത്തിന്റെ ലിംഗം വിശേഷമനുസരിച്ചാണെങ്കിലും നിർവാദം എന്ന് പറയാം, അവീഭാവനാണെങ്കിലും നിർവാദം. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സന്ദർഭം അനുസരിച്ച് പറ്റും. അതല്ല ഈ പറഞ്ഞു വന്നത്. പ്രത്യക്ഷം എന്ന് പറയുന്നത് തത്പുരുഷനിലും വരാം, അമീഭവനും വരാം. അമീഭവനാണെങ്കിൽ പിന്നെ വിശേഷം നോക്കേണ്ട കാര്യമില്ല, അത് എവിടെ ഉപയോഗിച്ചാലും പ്രത്യക്ഷം തന്നെ. വിശേഷത്തിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ അത് തത്പുരുഷനാണ്. അങ്ങനെ മനസ്സിലാക്കണം. ധാരാളം പ്രയോഗത്തിൽ വരുന്ന ഒരു സമാസമാണിത് എന്ന് മനസ്സിലാകും. അവകൃഷ്ട കോകുലയ അവകോകുല അടുത്തു വന്നു. ഇത് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതുപോലെ തന്നെ. കാരണം ഇവിടെ പ്രാതികൾക്കും മാറ്റമില്ല, അർത്ഥങ്ങളും നമ്മൾ കൽപ്പിക്കുന്നതാണ്, ഊഹിച്ചെടുക്കുന്ന അർത്ഥങ്ങളാണ്. അത് മാത്രം നോക്കിയാ മതി. അത് ഭൈമി വ്യാഖ്യാനത്തിൽ ഉദാഹരണങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. അത് നോക്കി മനസ്സിലാക്കുന്ന നല്ലതാണ്. പര്യാദയോ ഗ്ലാനാദ്യർത്ഥേ ചതുർത്ഥ്യ. പരിഗ്ലാനോ അധ്യയനായ പര്യധ്യേന. ഇതില് ഈ ചതുർത്ഥിയുടെ പ്രയോഗം കുറവായതുകൊണ്ട് ഇതിൽ സമാസങ്ങൾ കുറവാണ്. ചതുർത്ഥ്യന്തം. പരിഗ്ലാനന അധ്യയനായ പരിഗ്ലാന പഠനത്തിൽ തളർന്നവൻ. പഠനത്തിൽ തളർന്നവൻ എന്നുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയെന്നോ പഠനത്തിനായിക്കൊണ്ടെന്നോ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക. തമിഴിൽ എന്ത് പറയും? തമിഴ് ഭാഷയിൽ എന്ത് പറയും? പഠിപ്പതുക്കാക എന്ന് പറയണോ? അല്ല പറഞ്ഞുകൂടി. പഠനത്തിൽ തളർന്നു പോയവനെന്നുള്ളതിന് പഠിപ്പതുക്കാക എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ പിന്നെ എങ്ങനെ പറയും? അത് തന്നെ തമിഴില് പറ. പഠിത്ത് തളർന്നു എന്ന് പറഞ്ഞാ മതി. അത് തന്നെ അർത്ഥം. പഠിച്ചു തളർന്നു അത് തന്നെ അർത്ഥം. പഠിച്ചില്ല അതും വരാം. പഠിച്ചുകൊണ്ടിരിക്കുന്നു തളർന്നു വരാം. പഠിച്ചു പഠിച്ചു പഠിച്ച് അവസാനം എത്തി തളർന്നു വരാം. എന്തായാലും പഠനത്തിൽ അവന് തളർച്ചയാണ്. തുടക്കത്തിലോ മധ്യത്തിലോ ഒടുക്കത്തിലോ എവിടെയായാലും. പഠിച്ചു പഠിച്ച് അവസാനം തളരുമോ? അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കുമോ? എങ്ങനെ ശാരീരികമായിട്ട് തളർന്നു പറയാം അല്ലേ? അത് പഠിക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും. നമ്മളെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അല്ല, പഠിച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബുദ്ധി തളരില്ലല്ലോ. പഠിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് ബുദ്ധി തളരില്ലല്ലോ. അതെ പറഞ്ഞു, അത് പഠിക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പഠിക്കേണ്ട രീതി പഠിക്കണമെങ്കിൽ പഠനം കൊണ്ട് തളരത്തില്ല. അല്ലാതെ എന്തായാലും മനുഷ്യൻ തളരുമല്ലോ. ഇതെല്ലാം ഒരു കാലത്തും വരെയും ഒരു പ്രായം വരെയൊക്കെ പറ്റൂ. അത് കഴിയുമ്പോൾ എന്തായാലും തളരും. പഠിച്ചാലും തളരും, പഠിച്ചില്ലെങ്കിലും തളരും. ഇത് പഠിച്ചു തളരുന്നുള്ള കാര്യം പറയാണ്. ഇവിടെ ഈ അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നതല്ല. അധ്യയനം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്ന വേദാധ്യയനമാണ്. വേദാധ്യയനം ഇങ്ങനെ ഇരുന്ന അഗ്നി വീണ ഇടെ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്ന അവസാനം പറയുന്നവന് നാക്ക് പൊങ്ങാതെ വരും. അതാണ് പറയുന്നത് പരിയധ്യയന എന്ന് പറയുന്നത്. അതാണ് ശരിക്കും സാധാരണ നമ്മുടെ പഠനത്തിലും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അധ്യയനായ അലൗകികുരം എങ്ങനെ വരും? പരി അധ്യയന ഇങ്ങേ വരുന്നു. പിന്നെ പൂർവനിപാതം ചെയ്യുന്നത് പരി പ്രാദേഹ പരി അധ്യയന. അവിടെ എന്തുവരും? സന്ധി വിഗോണിച്ചു വന്നു. പരിയധ്യയന സു വന്നു. പരിയധ്യയന പഠിച്ചു തളർന്നവൻ എന്നർത്ഥം. നിരാദയ ക്രാന്താദ്യർത്ഥ പഞ്ചമ്യ. ഇത് രണ്ടാമത്തെ വാർത്തകം പോലെ തന്നെ അവിടെ എന്താ പറഞ്ഞത്? അത്യാദയ ക്രാന്താദ്യർത്ഥം എന്ന് പറഞ്ഞു. അതേ അർത്ഥത്തിൽ തന്നെ വരുന്നത്. നിരാദികളാണ് സാധാരണ പ്രയോഗത്തിലുള്ളത്, നിരാദികളുമായിട്ട്. അതുകൊണ്ട് നിരാദി എന്ന് പറഞ്ഞു. പഞ്ചമ്യ പഞ്ചമ്യ എന്തുമാണ് എന്നുള്ള വ്യത്യാസം മാത്രം. നിഷ്ക്രാന്ത കൗശാംബ്യ. കൗശാംബി എന്ന് പറയുന്ന ഒരു നഗരമാണ്. ആ നഗരത്തിൽ നിന്ന് നിർഗമിച്ചവൻ, പുറത്തു കടന്നവൻ. അതാണ് ഇനി മാല എന്ന് പറയുന്ന ഒരു നഗരമാണെങ്കിൽ അങ്ങനെ വെച്ചോളുക. അതിമാല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിക്രമിച്ചവൻ എന്ന് പറഞ്ഞാൽ അതിക്രാന്തൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രവേശിച്ചവനെയും പറയാം, അങ്ങനെയും പറയാം. അതിക്രമിച്ചവൻ, നമ്മൾ ഉദാഹരണം പറയില്ലേ, അതിക്രമിച്ച് കിടക്കുന്നവൻ, അതിക്രമിച്ച് കിടക്കുന്നവനെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറിയവനെയും പറയാം. പക്ഷേ നിഷ്ക്രാന്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിർഗമിച്ചവൻ, അവിടെ നിന്ന് പുറത്തുപോയവൻ, രണ്ടും തമ്മിൽ അത് വ്യത്യാസം വരുന്നു. അത് ക്രമിക്കുന്നവൻ എന്താണ്? പ്രവേശിക്കുന്നവനാണ്. നിഷ്ക്രമിക്കുന്നവനോ? പുറത്തു പോകുന്നവനാണ്. അത് അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കണം. കോശാംബിയിൽ നിന്ന് നിർഗമിച്ചവൻ അലോചിതരോ ഇങ്ങനെ വരും. കോശാംബി സമാസം വരുന്നു. സകാരത്തിനൂടെ ഷകാരം വരെ സമാസ സന്ധി വരുമ്പം അങ്ങനെ കേട്ടില്ല. പഞ്ചമി വന്നു, അത് ലോപിച്ചു. നിസ് കൗശാംബി അല്ലെങ്കിൽ നിര്, നിസ് നിര് രണ്ടെണ്ണം വരാം. നിസ് നിര് രണ്ടുണ്ട്. അപ്പോ ഏതായാലും ശരി, സകാരത്തിന് ഷകാരം വിരിക്കുന്ന സൂത്രമുണ്ട്. ഏതാണ്? എന്താണ് അതിന് പറയുന്നത്? എന്താ അതിന്റെ വൃത്തി പറയുന്നത്? ദപദാന്തമാണോ? നിസ്സന്നിരിക്കുന്നിടത്ത് സകാരം അപദാന്തമാണോ? അതെ, പദാന്തമാണോ? എങ്ങനെ പദാന്തമായി? അവ്യയമാണ്. അപ്പൊ പിന്നെ എങ്ങനെ ആദിശപ്പെടുത്തി വരും? ഇത് തുപദസിജ അപ്രത്യസ, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണത്. ഇത് ഉത്ത് ഉപദ ആണെങ്കിൽ അത് അപ്രത്യം, പ്രത്യമല്ലല്ലോ. സകാരത്തിന് ഷകാരം വരുന്നു. അത് ഇതു പദസിച്ച അപ്രത്യസ്യ, പ്രത്യയത്തിന്റെ ആയിരിക്കാം, സകാരമായിരിക്കാൻ പാടില്ല. ഇക്കാരം ഉക്കാരം ഉപതയിലുണ്ടായിരിക്കുന്ന സകാരത്തിന് ഷകാരം വരും. വേറെ സൂത്രമുണ്ട്, ഇണാഷ ഇണാപരസ്യ സസ്യ ഷാസ്യ. അതിനൊക്കെ പിന്നെ ചില നിയമങ്ങളൂടെയുണ്ട്, പരത്തിൽ എന്ത് വരണമെന്നൊക്കെയുള്ള നിയമങ്ങൾ, കാശ കൽപ്പക്ക കാമ്യേഷിത വക്തവ്യ, അങ്ങനെ ചില നിയമങ്ങളുണ്ട്. ഇത് സസ്യച്ച അപ്രത്യാകുമ്പോൾ കുഴപ്പമില്ല. ഉപതയെ ഇക്കാര ഉക്കാര ഉപതയുള്ള സകാരത്തിന് ഷകാരം വന്നിട്ട് എന്തുവരും? നിര് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രേഫത്തിന് എന്തുവരും? പദാന്തമായതുണ്ട്, വിസർഗം വരും. വിസർഗത്തിന് എന്തുവരും? സകാരം വന്നു കഴിഞ്ഞാൽ എന്തുവരും? വീണ്ടും ഷാന്ന് വരും. ഇപ്പൊ നിഷ്ക്രാന്ത കൗശാംബിയ നിഷ്കൗശാംബിഹി അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ആ രൂപങ്ങൾ കണ്ടിട്ടാണ്. നിഷ്കൗശാംബി എന്നൊരു രൂപമുണ്ട്, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വിഗ്രഹിക്കുന്നു. ആ രൂപം കിട്ടണമെങ്കിൽ നിഷ്ക്രാന്ത കൗശാംബ്യാഹ എന്ന് വിഗ്രഹിച്ചാലേ കിട്ടൂ. അതുകൊണ്ട് പറയുന്നത് എന്താണോ, നമ്മുടെ അപാദാനത്തിൽ പഞ്ചമി വരണം. അവിടെ നിന്ന് നിഷ്ക്രമിച്ചവൻ ആകുമ്പം കൗശാംബി എന്തായി? അതെ അപാദാനം, അതുകൊണ്ട് പഞ്ചമി വന്നു. അങ്ങനെ അധ്യയനായ ചതുർത്ഥി വരുന്നതിന് സൂത്രം പഠിച്ചിട്ടുണ്ട്. അധ്യയനാ പരാജയത്തെ പഞ്ചമി വരുന്നതിന് സൂത്ര ഓർമ്മയുണ്ടോ? അത് തന്നെ പരാജയ രസൗഢ. പക്ഷെ ഇവിടെ ചതുർത്ഥിയാ വന്നിരിക്കുന്നു, അത് താതർഥ്യ ചതുർത്ഥി. അധ്യയനത്തിന് വേണ്ടി ശ്രമിച്ച് അവിടെ പരാജയം വരുന്നവൻ താതർഥ്യ ചതുർത്ഥി. ഷായല്ല, ഷായാണ്, വിശ്വാസത്തിന്റെ ഷായാണ്.